മനോമയം ഇതം സർവം നമന കോപി വിദ്യത വ്യോമിനീവ നീലാദി ദൃശ്യത ജഗദാത്മൻ. മനസ്സിന്റെ കൽപ്പനയാണ് പ്രപഞ്ചം എന്നാണ് പറയുന്നത്. ഈ മനസ്സിനെ തന്നെ ഇനി അവിദ്യ എന്നും പറയും. അവിദ്യയും മനസ്സും വേറെ ഉണ്ടെന്ന് പറയും. സങ്കല്പ മനസ്സോ കസ്റ്റി എന്നോ ഈ ഭേദോ അസ്ഥി. മനസ്സ് തന്നെ സങ്കല്പമെന്നും പറയും. പിന്നെ അങ്ങോട്ട് ചെന്നിട്ട് മായയാണ് ഇതെല്ലാം കൽപ്പിച്ചതെന്ന് പറയും. അപ്പൊ ഇതൊക്കെ ഒന്ന് തന്നെ. ഇവിടെ മനസ്സ്, സങ്കല്പം, അവിദ്യ, മായ ഒന്ന് തന്നെ. കാരണം ഇതുകൊണ്ടാണ് കൽപ്പിച്ചതെന്ന് പറയും. അവിടെ വരുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ മനസ്സ്, ഓരോ ജീവന്മാരുടെയും മനസ്സ് കൽപ്പിക്കുന്നതാണോ പ്രപഞ്ചം എന്നുള്ളതാണ് അദ്വൈതത്തിൽ വരുന്ന പ്രശ്നം. ഓരോ ജീവന്മാരുടെയും മനസ്സാണ്, മനസ്സ് കൽപ്പിക്കുന്നതാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താ ദോഷം വരുന്നത്? ആണ് പറയുന്നത് ദോഷമില്ല. പിന്നെ കൽപ്പനയ്ക്കനുസരിച്ചാണ് പ്രപഞ്ചം. സാധാരണ ഭൗതികമായി പറയുന്ന എന്താണ്, വസ്തു എങ്ങനെയോ അങ്ങനെ നമ്മൾ അറിയുന്നു എന്നാണ്. നമ്മുടെ അറിവ് വസ്തുവിനെ സൃഷ്ടിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നതനുസരിച്ച്. അറിവ് വസ്തുവിനെ സൃഷ്ടിക്കുകയാണ്, അല്ലാതെ വസ്തു എങ്ങനെയോ നമ്മൾ അങ്ങനെ അറിയുന്നു എന്നല്ല. വസ്തു എങ്ങനെ അങ്ങനെ അറിയുന്നു എന്ന് പറഞ്ഞാൽ വസ്തു നേരത്തെ സിദ്ധമാവണം, അവിടെ ഉണ്ടായിരിക്കണം. ഇപ്പൊ പുസ്തകം ഇവിടെ ഉണ്ട്, ഞാൻ പുസ്തകത്തെ അറിയണം. അപ്പൊ എന്റെ കൽപ്പനയല്ല പുസ്തകം എന്ന് പറയുന്നു, നേരത്തെ ഉള്ളതിനെ അറിയും. പുസ്തകത്തെ ആരോ ഒരാളുണ്ടാക്കി എന്റെ മുമ്പ് വെച്ചു, ഞാൻ അതിനെ അറിയും. ഇവിടെ പറയുന്നത് അങ്ങനെയല്ല, മനസ്സിന്റെ കൽപ്പനയാണെന്നാണ്. അങ്ങനെ പറയുമ്പോ എന്താ ദോഷം വരുന്നത്? അത് അവിടെ ആൾക്കാർ കൽപ്പിക്കുന്നു. കൽപ്പന കൊണ്ടാണ് പ്രപഞ്ചം എന്ന് പറയും. ഞാൻ കൽപ്പിച്ചില്ലെങ്കിൽ വേറെ ആൾ കൽപ്പിച്ചാൽ മതി, ഞാൻ തന്നെ കൽപ്പിക്കണമെന്നില്ല. പ്രപഞ്ചം ഓരോ ജീവന്മാരും കൽപ്പിക്കാതിരിക്കെങ്കിലും പ്രപഞ്ചം അതിന്റെ ഭാവത്തിൽ തന്നെ ഉണ്ട്, ആ ഭാവമല്ലല്ലോ. ഇവിടെ പറയുന്നത് അങ്ങനെയുള്ളത് കൽപ്പിച്ചോ ആണുള്ളതെന്നാണ്. കൽപ്പിച്ചാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. കൽപ്പന എന്ന് പറഞ്ഞാൽ എന്താ ദോഷം? കേവലം സങ്കല്പമല്ല. എന്ത് അങ്ങനെ പറഞ്ഞാൽ എന്താ ദോഷം? അറിയില്ല. അതായത് കൽപ്പനയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാപ്പിള് ഞാൻ കൽപ്പിക്കുകയാണ്. ആപ്പിൾ മേശപ്പുറത്ത് ആപ്പിൾ കൽപ്പിച്ച് മേശപ്പുറത്ത് ആപ്പിൾ ഉണ്ടാവും. കൽപ്പനയാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൽപ്പന കൊണ്ട് എന്താണ്, കൽപ്പന കൊണ്ട് വസ്തുക്കൾ ഉണ്ടാവണം. അങ്ങനെ കൽപ്പന കൊണ്ട് വസ്തുക്കൾ ഉണ്ടാവുമെങ്കിൽ ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കൽപ്പിച്ചു, പുറത്തുണ്ടാവും. പാചകക്കാരന്റെ ആവശ്യം ഞാൻ കൽപ്പിച്ചതാണ്. പുറത്ത് മാത്രമല്ല വയറും നിറഞ്ഞെന്ന് ഞാൻ കൽപ്പിച്ചാൽ മതി, എന്റെ വയറ്റിനകത്ത് എന്ത് വരും, എന്റെ ആമാശയത്തെ എല്ലാ സാധനം വന്നെന്ന് അറിയും. വസ്തുക്കളെ കൽപ്പന കൊണ്ട്, വസ്തുക്കളെല്ലാം കൽപ്പന കൊണ്ട് സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ദോഷം, നമ്മുടെ കൽപ്പന കൊണ്ട് ഏത് വസ്തുവിനെയും സൃഷ്ടിക്കാം. അവിടെ കൽപ്പനയ്ക്കപ്പുറം മനുഷ്യന്റെ പ്രയത്നത്തിന്റെ ആവശ്യമില്ല. ആരുടെയും ഒന്നിന്റെയും പ്രയത്നത്തിന്റെ ആവശ്യം, കൽപ്പന മാത്രം മതി എന്ന് പറയും. അപ്പോൾ ഇന്ന് മനുഷ്യൻ എന്തൊക്കെയാണോ പ്രയത്നം കൊണ്ട് സ്ഥാപിക്കുന്നത്, ഉണ്ടാക്കിയെടുക്കുന്നത്, അതെല്ലാം എന്ത് ചെയ്യാം, കൽപ്പന കൊണ്ട് ഉണ്ടാക്കാമെന്ന് വരും. അതാണ് അങ്ങനെ കൽപ്പനയാണ് പ്രപഞ്ചം എന്ന് പറയുന്നില്ല, ദോഷമാണ്. നമ്മുടെ അനുഭവത്തിൽ നിരക്കുന്നില്ല, എന്തുകൊണ്ട്? നമ്മൾ കൽപ്പിക്കുന്നൂടെ ഉണ്ടാകുന്നില്ല. എന്തെങ്കിലും ഉണ്ടാകണമെങ്കിൽ പ്രയത്നിച്ചാലേ പറ്റും. കൽപ്പിക്കണം, പിന്നെ പ്രയത്നിക്കണം. അന്ന് ഞാൻ എന്റെ മനസ്സ് സങ്കല്പിക്കുന്നു എനിക്കൊരു ആപ്പിള് വേണമെന്ന്, പിന്നെ ഞാൻ പ്രയത്നിക്കുന്നു, ഞാൻ കടയിൽ പോയി ഒരു ആപ്പിള് വാങ്ങും, അത്രേ. സങ്കല്പത്തെ തുടർന്ന് പ്രവൃത്തിയിലൂടെ വസ്തുക്കൾ ഉണ്ടാവും, അതാണ് നമ്മുടെ അനുഭവം. ഇവിടെ പറയുന്നത് എന്താണ്? പ്രപഞ്ചം മുഴുവൻ കൽപ്പനയാണ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെങ്ങനെ ശരിയാവും? അന്ധവേദിയുടെ പക്ഷം എങ്ങനെ ശരിയാവും? പരമാർത്ഥത്തിൽ എങ്ങനെയാണെന്നുള്ളത് വ്യക്തമാക്കാനുള്ള ഒരു തത്വത്തിന്റെ ഇത് തന്നെ. കൽപ്പനയാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. അദ്വൈതി ഇങ്ങനെ പറയുന്ന ഒരു അബദ്ധമാണോ? മണ്ടത്തിലാണോ പറയുന്നത്? അങ്ങനെ പറയേണ്ടി വരും. കൽപ്പനയെന്ന് പറയുമ്പോൾ നമ്മളെപ്പോലെയുള്ള അജ്ഞന്മാരായ ജീവന്മാരുടെ കൽപ്പനയല്ല പറയുന്നു. അത് ഈശ്വര കൽപ്പനയാണ് പ്രപഞ്ചം. ഈശ്വരൻ കൽപ്പിക്കുന്നതനുസരിച്ചാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ ഇരിക്കുന്നത്. ഈശ്വരൻ കൽപ്പിച്ച പ്രപഞ്ചം ഇങ്ങനെ ആവുന്നത് എന്തുകൊണ്ട്? ഈശ്വരൻ സർവജ്ഞനും സർവശക്തനും എല്ലാമാണ്. ഈശ്വരൻ ഇതെല്ലാമാണ്, സർവജ്ഞനാണ്, സർവശക്തനാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് മനസ്സ്, അവിദ്യ, മായ, ശബ്ദങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ ഒരു പ്രശ്നം വരും. മനസ്സുകൊണ്ട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു, മനസ്സെനിക്കുമുണ്ട്. അപ്പൊ ഈശ്വരന്റെ കൽപ്പനയിൽ നിന്ന് എന്തിനെടുക്കണം? എന്റെ മനസ്സിന്റെ കൽപ്പനയിൽ നിന്ന് എന്തുകൊണ്ട് എടുത്തുകൂടെ? ഇവിടെ ഇപ്പൊ അത് പറയുന്നില്ലല്ലോ, ഈശ്വരനാണോ ഞാനാണോ എന്ന് പറയുന്നു. എന്തുകൊണ്ട് ഈശ്വരൻ എന്നെടുക്കണം? അതിന് കാരണം ഇവിടെ അദ്വൈതത്തെ സംബന്ധിച്ച് ഞാനും ഈശ്വരനും തമ്മിൽ വ്യത്യാസം ഇല്ല. താനും ഈശ്വരനും തമ്മിൽ വ്യത്യാസം തത്വം ഒന്ന് തന്നെയാണ്. ഈ കൽപ്പന നടക്കുന്നത് എന്നിലല്ല, ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ കൽപ്പനയല്ല. പിന്നെ എന്താണ്? ഈശ്വരനും ഞാനുമായിരിക്കുന്ന ആ തത്വത്തിലാണ് ഈ കൽപ്പന നടക്കുന്നത്. ഈശ്വരനും ഞാനുമായിരിക്കുന്ന ആ തത്വത്തിലെ കൽപ്പനയാണ്. അപ്പൊ അത് കേവലം ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ കൽപ്പനയെ കുറിച്ചല്ല ഇവിടെ പറയുന്നു. അപ്പൊ അവിടെ അത് ഒരാളിന്റെ കൽപ്പനയല്ല, എന്റെയോ നിന്റെയോ അന്യന്റെയോ കൽപ്പനയല്ല. ഞാനും നീയും അന്യനും എല്ലാം കൂടി ചേരുന്ന എല്ലാമായിരിക്കുന്ന എന്താണ്? ഒരു തത്വം. ആ തത്വത്തിന്റെ കൽപ്പനയാണ്. ആ തത്വത്തിനൊരു മനസ്സുണ്ട്. അതാണ് നമ്മൾ പറയുന്നത് ഈശ്വരന്റെ സങ്കല്പം എന്ന് പറയാറുണ്ട്. ഇത് പറയുന്നത് സങ്കല്പം എന്ന് പറഞ്ഞാൽ അടുത്ത് പറയും മനസ്സ് സങ്കല്പം തമ്മിൽ വ്യത്യാസമുണ്ട്. ഈശ്വരന്റെ സങ്കല്പം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഞാനും അന്യനും എല്ലാമായിരിക്കുന്ന ആ തത്വം ഈശ്വര തത്വം എന്ന് പറയും. ആ തത്വത്തിന്റെ കൽപ്പനയാണ് സൃഷ്ടി. ആ തത്വം കൽപ്പിച്ചു കഴിഞ്ഞാൽ തത്വത്തിന്റെ കൽപ്പനയിൽ എന്ത് സംഭവിക്കാം? അല്ലാതെ ഓരോ ജീവന്മാരുടെയും പ്രത്യേകം പ്രത്യേകം കൽപ്പനയാണ്. എല്ലാ ജീവന്മാരുമായിരിക്കുന്നതും ഈശ്വരനാണ്. എന്നാൽ എല്ലാ ജീവന്മാർക്കും അതീതനായും ഇരിക്കുന്നു ഈശ്വരൻ. എല്ലാ ജീവന്മാരുമായിരുന്നിട്ട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാലും ശരിയാവില്ല. ഈശ്വരൻ എന്ത് ചെയ്യുന്നു? അനേക ജീവന്മാരായിരുന്നു കൽപ്പിക്കുന്നതാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. എന്തുകൊണ്ട്? ഈശ്വരൻ അനേക ജീവന്മാരായിട്ടിരുന്നിട്ട് ഞാനും നീയും അന്യനും ഒക്കെ ആയിരുന്നിട്ട് കൽപ്പിക്കുന്നു എന്ന് പറയുന്നിടത്തും ദോഷമുണ്ട്. എന്താണ് ദോഷം? ഓരോ ജീവന്മാരും അല്പജ്ഞന്മാരാണ്, അജ്ഞന്മാരാണ്. ഈ അജ്ഞന്മാരായ എല്ലാ ജീവന്മാരും കൂടി ചേർന്ന് കൽപ്പിച്ച പ്രപഞ്ചം ഉണ്ടാകത്തില്ല. പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിനുള്ള ശക്തി ആരുടെ കൽപ്പനയ്ക്കുമില്ല. അപ്പോ ഓരോ അജ്ഞന്മാരായിട്ട് ഇരുന്ന് ഈശ്വരൻ കൽപ്പിക്കുകയല്ല ചെയ്യുന്നു. അങ്ങനെ കൽപ്പിച്ചാൽ പ്രപഞ്ചം ഉണ്ടാകും. എന്തുകൊണ്ട്? അജ്ഞന്മാരുടെ സങ്കല്പത്തിന് സൃഷ്ടിക്കാനുള്ള സാമർഥ്യമില്ല. അപ്പൊ പിന്നെ എന്താണ്? ഈ എല്ലാ അജ്ഞന്മാരുമായിരിക്കുന്ന ഈശ്വരൻ തന്നെ, എന്നാൽ ഇതിനെല്ലാം ഉപരിയായി സർവജ്ഞനായും ഇരിക്കുന്നത് അതേ ഈശ്വരൻ തന്നെ. അപ്പൊ സർവജ്ഞനായിരിക്കുന്ന ആ ഈശ്വരൻ തന്നെ ഓരോരോ അല്പജ്ഞന്മാരുമായിരിക്കുന്നു. അപ്പൊ അല്പജ്ഞന്മാരായി അച്ഛന്മാരായിരുന്നു കൽപ്പിച്ച സൃഷ്ടി നടക്കുന്നില്ല. പക്ഷെ അത് തന്നെ എന്ത് ചെയ്യുന്നു? സർവജ്ഞനായിരുന്നു കൽപ്പിച്ചാൽ സൃഷ്ടി നടക്കും. അപ്പോ ഈശ്വരൻ തന്നെ ഒരേ സമയം അല്പജ്ഞനായും സർവജ്ഞനായും ഇരിക്കുന്ന എന്തുകൊണ്ട് അങ്ങനെ ഉപാധിയുടെ ഭേദം കൊണ്ട്? ഈശ്വരനായിരിക്കുമ്പോ സ്വീകരിച്ചിരിക്കുന്ന ഉപാധി എന്ന് പറയുന്നത് വേറെ, അതാണ് സർവജ്ഞത്വം സർവശക്തിത്വം പോലുള്ള ഉപാധി. ഓരോരുത്തരായിട്ടിരിക്കുമ്പോൾ സ്വീകരിക്കുന്ന ഉപാധി എന്ന് പറയുന്നത് അല്പജ്ഞത്വം. ഇതൊക്കെയാണ് അദ്വൈതി ഇങ്ങനെയാണ് ഇതിനെ വിശദീകരിക്കുന്നത്. ഓരോ ജീവനായിരിക്കുമ്പോൾ ഈശ്വര സ്വീകരിച്ചിരിക്കുന്ന ഉപാധികളാണെന്ത്? അല്പജ്ഞത്വം, സംസാരിത്വം എന്നൊക്കെ പറയുന്ന ഉപാധി. അതേ ഈശ്വരൻ തന്നെ സർവജ്ഞനായിരിക്കുമ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഉപാധികളാണ് സർവശക്തിത്വം സർവജ്ഞത്വം തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോ ആ ഉപാധികളോടുകൂടിയിരിക്കുന്ന ഈശ്വരൻ സങ്കല്പിച്ചാൽ ആ സങ്കല്പം മതി. അവിടെ പിന്നെ വേറെ അതിന്റെ ആവശ്യമുള്ളതാണ് നേരത്തെ പറഞ്ഞത് സങ്കല്പ മാത്രേണ പരമേശ്വര എന്ന് പറഞ്ഞു തുടക്കത്തിൽ. ഈശ്വരന് സങ്കല്പം മാത്രം മതി, പക്ഷെ അത് ഈശ്വരനെ പറ്റും. എന്നാ ഈ ജീവനിൽ നിന്ന് വേറിട്ടൊരു ഈശ്വരൻ്റെതാണ്, തത്വത്തിൽ രണ്ടു ഒന്നാണ്. അതുകൊണ്ട് അല്പജ്ഞന്മാരായിരിക്കുന്ന ഓരോ ജീവന്മാരുടെയും സങ്കല്പമാണ് പ്രപഞ്ചം എന്ന് പറയാൻ പറ്റും. അങ്ങനെ പറയാൻ പറ്റും. കാരണം നമ്മൾ ഓരോ ജീവന്മാരുടെയും മനസ്സെന്നൊക്കെ പറയുന്നത് വളരെ പരിമിതമാണ്. ആ മനസ്സിനങ്ങനെ സങ്കല്പം കൊണ്ട് സൃഷ്ടിക്കാനുള്ള ശേഷി ഇല്ല. പ്രപഞ്ചം സൃഷ്ടിക്കുന്നില്ല. നമ്മൾ സങ്കല്പം കൊണ്ട് ചിലതൊക്കെ സൃഷ്ടിക്കും ചെറിയ രീതിയിൽ. സങ്കല്പം കൊണ്ട് എന്ത് സൃഷ്ടിക്കും? അത് നമ്മൾ സങ്കല്പം കൊണ്ട് സൃഷ്ടിക്കുന്നതല്ല, തനിയെ സംഭവിക്കുന്നു. നമ്മൾ സങ്കല്പം കൊണ്ട് സൃഷ്ടിക്കുന്ന എന്താണ്? സങ്കല്പം കൊണ്ട് സൃഷ്ടിക്കുന്ന വൈകാരികമായ ഭാവങ്ങൾ, സുഖം ദുഃഖം കാമം ക്രോധം ഭയം, ഇതൊക്കെ എന്താണ്? നമ്മുടെ സങ്കല്പം കൊണ്ട് നമ്മൾ സൃഷ്ടിക്കുന്നതാണ്. വൈകാരികമായ ഭാവം, അപ്പോ നമ്മുടെ സങ്കല്പത്തിന് ഒന്ന് നമ്മുടെ വൈകാരിക തലത്തിലെ സൃഷ്ടി നടത്താൻ പറ്റും. കാമത്തെ സങ്കല്പിച്ച ഉള്ളിലെന്ത് വരും? കാമം വരും. ക്രോധത്തെ സങ്കല്പിച്ച മനസ്സിലെന്ത് വരും? ക്രോധം വരും. അതൊക്കെ വരും. പിന്നെ അതിന്റെ സ്വാധീനം വരുന്ന ഇവിടെ ആ സങ്കല്പത്തിന്റെ സ്വാധീനം വരുന്ന നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ശരീരത്തിൽ അത് സ്വാധീനം, നമ്മുടെ ശരീരത്തിൽ അതിനനുസരിച്ചുള്ള ഭയം വന്നു, ഭയത്തെ സങ്കല്പിക്കുന്നു, വൈകാരികമായ തരത്തിൽ ഭയം ഉണ്ടാകുന്നു, ശരീരത്തിൽ അതിന്റെ സ്വാധീനം വരുന്നു, ശരീരം കടന്ന് വറയ്ക്കുന്നു. ഭയമുള്ളപ്പോ ഇതിനപ്പുറം പുറത്തേക്ക് നമ്മുടെ മനസ്സിന് പോകാനോ പ്രവർത്തിക്കാനോ ഒന്നും കഴിയത്തില്ല. ശരിക്കും അങ്ങനെ സംഭവിക്കില്ല. നമ്മുടെ മനസ്സിന് പരമാവധി, നമ്മുടെ മനസ്സിന്റെ അതിരെന്ന് പറയുന്ന ഏതാണ്? ഏതാണ് നമ്മുടെ മനസ്സിന്റെ അതിര്? ഏതാണ്? സ്വർഗം. നമ്മുടെ സ്കിന്. അതിന് പുറത്തേക്ക് നമ്മുടെ മനസ്സിന് പോകാൻ പറ്റില്ല. ഇതിനകത്തുള്ള പരിപാടികളൊക്കെ ചെയ്യും മനസ്സ്. അതായത് എനിക്ക് ഞാൻ സംശയിച്ചു, ഇതിന്റെ അടിയിൽ ഒരു പാമ്പുണ്ട്. സംശയിച്ചപ്പോ എനിക്ക് ഭയം വന്നു. ഭയം വന്നാൽ ഞാൻ വിറയ്ക്കും. എന്റെ സംശയം കൊണ്ട് ആണ് എന്റെ സങ്കല്പം. എന്റെ ഭയം കൊണ്ട് ഞാൻ മറയ്ക്കും. നിങ്ങളാരെങ്കിലും മറയ്ക്കും? മറയ്ക്കും. നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ അതേ ഭയം വരണം. അപ്പൊ എന്റെ മനസ്സ് പരമാവധി പ്രവർത്തിക്കുന്ന എന്റെ ശരീരത്തിലേ അതിന് പുറമേ പ്രവർത്തിക്കാൻ പറ്റില്ല. പിന്നെ എന്താണ്? എന്റെ മനസ്സിൽ ഉള്ളിൽ എനിക്ക് സന്തോഷം വരും. സന്തോഷം വന്നപ്പോ ഞാനൊരു കോമഡി പറഞ്ഞു. അപ്പോ എന്ത് ചെയ്തു? അത് എന്റെ വാഗിന്ദ്രിയം വാക്ക് പ്രവർത്തിക്കുകയാണ്. നിങ്ങൾ കേട്ടു, കേട്ടോ? നിങ്ങളുടെ മനസ്സിൽ സന്തോഷം വരും. അവിടെ എന്റെ മനസ്സ് നേരെ വന്ന് നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതല്ല. എന്റെ മനസ്സുകൊണ്ട് എന്തുണ്ടായി? സന്തോഷം കൊണ്ട് എന്തുണ്ടായി? വാക്ക്. എന്റെ വാക്ക് പ്രവർത്തിച്ചു. എന്റെ മനസ്സിന് എന്റെ ശരീരത്തിൽ പ്രവർത്തിക്കാൻ പറ്റും. അതാണ് വാക്കായി വരുന്നത്. ആ വാക്ക് നിങ്ങൾ കേൾക്കുന്നു. നിങ്ങളുടെ ശ്രവണേന്ദ്രിയങ്ങൾ വാക്കിനെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ സന്തോഷം വരുന്നു. അങ്ങനെ ഒരു മീഡിയ ഇല്ലാതെ എന്റെ മനസ്സിന് നിങ്ങളുടെ ശരീരത്തിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. അങ്ങനെ പ്രവർത്തിച്ചാൽ എന്ത് സംഭവിക്കും? ഇങ്ങനെ ഒരു മീഡിയയിലൂടെ അല്ലാതെ എനിക്ക് നിങ്ങളുടെ മനസ്സിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. പ്രവർത്തിച്ചാൽ എന്ത് സംഭവിക്കും? എനിക്ക് സന്തോഷം വരുമ്പോൾ നിങ്ങൾക്കുള്ളിലും സന്തോഷം വരും. ഞാൻ ഭയക്കുമ്പോൾ നിങ്ങളും ഭയക്കും. ഞാനൊന്നും പറയേണ്ട കാര്യമില്ല. എന്നിൽ നിന്നൊരു പ്രവൃത്തി ഉണ്ടാകേണ്ട കാര്യമില്ല. എന്റെ ഭയം നിങ്ങളിലേക്കും ഒരു പകർച്ചവ്യാധി പോലെ വരും. അങ്ങനെ ഒരിക്കലും സംഭവിക്കുന്നില്ല. മനസ്സെന്ന് പറയുന്ന പകർച്ചവ്യാധിയെ ഉണ്ടാക്കുന്ന സാധനം അല്ല. വൈറസോ ബാക്ടീരിയ പോലെയൊന്നും അത് പ്രവർത്തിക്കില്ല. അതിന്റെ കളി മുഴുവൻ എവിടെയെന്നു? നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലാണ്. അവിടെയാണ് അത് പ്രവർത്തിക്കുന്നത്. പിന്നെ ഒരാള് വേറൊരാളുടെ ഉള്ളിലിരിക്കുന്ന കാര്യം പറയുന്നത് എങ്ങനെ? അങ്ങനെ ചിലം പറയാറുണ്ടല്ലോ, ഒരാളുടെ ഉള്ളിയിരിക്കുന്ന കാര്യം. അങ്ങനെ പറയുന്നു. ഊഹം എന്ന് വെച്ചാൽ നമ്മൾ വേറൊരാളുടെ ഉള്ളിലിരിക്കുന്ന കാര്യം പറയുന്നത് സത്യമാണെങ്കിൽ അത് അനുമാനമായിരിക്കും, ഉപമാനമായിരിക്കും, പ്രമാണങ്ങളിലൂടെ ആയിരിക്കും, അർത്ഥാപത്തിയായിരിക്കും, ശബ്ദപ്രമാണം. കാരണം നമുക്ക് ശരിയായ അറിവ് പ്രമാണത്തിലൂടെ ഉണ്ടാവും. മറ്റൊരാളുടെ ഉള്ളിലിരിക്കുന്ന അറിവ് നമ്മൾ അറിയുന്നു എന്ന് പറയുന്നവർക്ക് അനുമാനം പോലെയുള്ള, അർത്ഥാപത്തി പോലെയുള്ള, ശബ്ദം പോലെയുള്ള, നമ്മളിൽ എങ്ങനെയാണോ ശരിയായ അറിവുണ്ടാകുന്നത് ആ അറിയുന്നതിനുള്ള പ്രമാണങ്ങൾ ഉപയോഗിച്ചിട്ടായിരുന്നു. അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യന് വൈകാരികമായ മനുഷ്യന്റെ മനസ്സിൽ വൈകാരികമായ സ്വാധീനങ്ങളുണ്ടാകും. പറയും മറ്റൊരാൾ വൈകാരികമായി സ്വാധീനിച്ചു എന്ന് പറയുന്നത്, ആ വൈകാരികമായി സ്വാധീനിക്കുക എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഉള്ളിൽ തന്നെ മറ്റൊരാളിന്റെ നോട്ടത്തിനോടോ വാക്കിനോടോ മറ്റ് പ്രവൃത്തികളോടോ നമ്മുടെ മനസ്സ് പ്രതികരിക്കുന്ന, നമ്മുടെ മനസ്സിന്റെ പ്രതികരണമാണ്, അതാണ് വൈകാരികമായ പ്രതികരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വേറെ ആളെ നിരീക്ഷിക്കുന്നു, നോക്കുമ്പോൾ അയാളുടെ കോപമാണ്. അപ്പോ നമ്മുടെ മനസ്സ് തിരിച്ചറിയാണ് ഇവന്റെ ഉള്ളിൽ കോപമാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഭയം വരും. അല്ലാതെ ആ വ്യക്തി നമ്മുടെ ഉള്ളിലേക്ക് കോപത്തെ കൊണ്ടുവയ്ക്കുന്നതാണ്, ഭയത്തെ കൊണ്ടുവയ്ക്കുന്നതാണ്, ഒന്നുമല്ല. അത് നമ്മുടെ തന്നെ മനസ്സ് സൃഷ്ടിക്കുന്നതാണ്. എങ്ങനെ? നമ്മൾ മറ്റൊരാളിനെ നിരീക്ഷിക്കുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കുന്നു. എന്തുകൊണ്ട്? നമ്മുടെ മനസ്സിന് അതിരുണ്ട്. അത് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട അപ്പുറം നമ്മുടെ മനസ്സിലൊന്നും പ്രവർത്തിക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ മനസ്സിന് എന്താണ് ഇവിടെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത്, അത് പ്രത്യക്ഷമായി പ്രവർത്തിക്കണമെങ്കിൽ വർത്തമാനകാലത്തിലേ പറ്റും. ഭൂതം ഭാവിയൊക്കെ അനുമാനത്തിലൂടെ പ്രവർത്തിക്കാൻ പറ്റും. പ്രത്യക്ഷമായൊരറിവുണ്ടാവണമെന്ന് വേണം മനസ്സ് പ്രസന്റിലായിരിക്കണം, എന്നാലേ പ്രത്യക്ഷമായ അനുഭവം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് അനുമാനത്തിലൂടെ ഭൂതം ഭാവിയൊക്കെ അറിയാൻ പറ്റും, അനുമാനത്തിലുള്ള ശേഷി അനുസരിച്ച്. അല്ലെങ്കിൽ മനസ്സിന് പ്രത്യക്ഷമായി മാത്രമേ പ്രവർത്തിക്കാൻ പറ്റൂ. പ്രത്യക്ഷമായി പ്രവർത്തിക്കുന്നു വർത്തമാനത്തിലും, ഭൂതഭാവികളിലൊക്കെ മനസ്സ് പ്രവർത്തിക്കുന്നത് അനുമാനത്തിലൂടെ. അനുമാനം അല്ലെങ്കിൽ അർത്ഥാപത്യം അല്ലെങ്കിൽ ശബ്ദം ഇങ്ങനെയുള്ള പ്രമാണങ്ങളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ മനസ്സിന് ഒരുപാട് പരിമിതി ഉണ്ടെന്നർത്ഥം. അങ്ങനെ ഇത്രയും പരിമിതിയുള്ള മനസ്സിന് ഒരിക്കലും സൃഷ്ടി പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞു വരുന്നത്. വളരെ പരിമിതമാണ്. അതുകൊണ്ട് സൃഷ്ടി പോലെയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇത്തരം പരിമിതി ഇല്ലാത്ത ഒരു മനസ്സിനെ പറ്റും. അതാണ് ഈശ്വരന്റെ മനസ്സ്. അത്തരമൊരു മനസ്സ് സൃഷ്ടിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതേ സാധിക്കൂ, അല്ല നമ്മുടെ മനസ്സിന് സൃഷ്ടിക്കാൻ പറ്റത്തില്ല. നമ്മുടെ മനസ്സിന് സൃഷ്ടിക്കാനുള്ള ശേഷിയുണ്ടെങ്കിൽ മനുഷ്യന് പിന്നെ പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. എല്ലാ സങ്കല്പങ്ങളുടെ സാധിക്കും. അത് പറയുന്നത് എന്താണോ അദ്വൈതത്തെ ഒരു തരത്തിൽ വ്യാഖ്യാനിക്കുന്നത്, അദ്വൈതത്തിന് സംബന്ധമായിട്ടുള്ള കാര്യമാണ്. എല്ലാമായിരിക്കുന്നത് ഈശ്വരൻ തന്നെ, ദൈവം തന്നെ എന്ന് പറയും. അത് മറ്റൊരു കാര്യം പറയുന്നു. ഈശ്വരൻ തന്നെ എന്താണോ എല്ലാമായിരിക്കുന്നു, സൃഷ്ടിയായിട്ടിരിക്കുന്നു, സൃഷ്ടികാരമായിരിക്കുന്നു, എന്ന് പറയുന്നത് ഇതെല്ലാം എന്താണ് ഇവിടെ ഈ പറയുന്നത്, അവിടെ ആ പറയുന്നതൊക്കെ എന്താണ്? ഇതെല്ലാം വ്യാഖ്യാനങ്ങളാണ് ഈശ്വരനെ സംബന്ധിച്ച്, പ്രപഞ്ചത്തെ സംബന്ധിച്ചും ഒക്കെയുള്ള അദ്വൈതികളുടെ വ്യാഖ്യാനം. അദ്വൈതികളും മറ്റുള്ളവരും ഇതുപോലെയൊക്കെ വ്യാഖ്യാനിക്കും. തൽക്കാലം അദ്വൈതിയുടെ വ്യാഖ്യാനമായിട്ട് എടുക്കാം. അദ്വൈതികളുടെ വ്യാഖ്യാനമാണ് ഇതെന്ന്. ഇതിങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് പറയുന്നു. എന്നുവെച്ചാൽ ഇതിനൊക്കെ ബേസ് കിടക്കുന്ന ഇവിടെ ഉപനിഷത്തെന്ന് പറയാൻ പറ്റില്ല. ഇതിന്റെയൊക്കെ അടിസ്ഥാനം ഇവിടെ കിടക്കുന്നു. ഈ പറയുന്ന ആശയങ്ങളല്ല ഇപ്പൊ ഗുരു പറഞ്ഞിരിക്കുന്നു. സൃഷ്ടിയും സൃഷ്ടാവായിരിക്കുന്നു, സൃഷ്ടിജാലം എല്ലാം ഈശ്വരൻ തന്നെ. ഇവിടെ പറയുന്നു എന്താണ്? മനസ്സിന്റെ സങ്കല്പമാണ് സൃഷ്ടി. ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? ഈ പറയുന്നതിന്റെ അടിസ്ഥാനം അടിസ്ഥാനം എന്ന് പറയുന്നത് വ്യാഖ്യാനങ്ങളാണ്, പാരമ്പര്യമായ വ്യാഖ്യാനം. ഇങ്ങനെ വ്യാഖ്യാനങ്ങളിലൂടെ ഉണ്ടാക്കുന്ന സിദ്ധാന്തങ്ങളാണിത്. അതുകൊണ്ട് ഇതിനെ പൊതുവെ പറയുന്നത്, പാശ്ചാത്യർ പറയുന്നത് കോണ്ടിനെന്റൽ ഫിലോസഫി എന്ന് പറയും. ഇപ്പോൾ ക്രിസ്ത്യാനികൾ പ്രപഞ്ചത്തെ സംബന്ധിച്ച് അവർക്ക് ഇങ്ങനെ ചില കാഴ്ചപ്പാടുകളുണ്ട്. അത് എങ്ങനെയാണ് ആ കാഴ്ചപ്പാട്? എവിടെ നിന്ന് വരുന്നു? ഗ്രന്ഥത്തിലൊന്നുമില്ല. അവരുടെ ഗ്രന്ഥത്തെ അവരുടെ തോമസ് അക്വിനാസ് ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് തിയോളജിസ്റ്റുകളുണ്ട്, തിയോളജീഷ്യൻസ് ഉണ്ട്. അവരുടെ വ്യാഖ്യാനങ്ങളാണ്. അപ്പോ ഇങ്ങനെ വിശ്വാസത്തെ മുൻനിർത്തി വെളിപാടുകളുടെ വെളിപാടുകളെ വ്യാഖ്യാനിക്കുന്നതിനാണ് ദൈവശാസ്ത്രം അല്ലെങ്കിൽ തിയോളജി എന്ന് പറയുന്നത്. ഇതൊക്കെ ആ തിയോളജിയുടെ ഭാഗമാണ്. പാരമ്പര്യങ്ങളായ വിശ്വാസങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അതിനെ നിർത്തണം, വെളിപാടുകളെ വ്യാഖ്യാനിക്കുക. അങ്ങനെ വ്യാഖ്യാനിച്ചു വരുന്നതിനാണ് എന്ന് പറയുന്നത് തിയോളജി. ആ തിയോളജി എന്ന് പറയുന്നത് ഈ പറയുന്ന കോണ്ടിനെന്റൽ ഫിലോസഫിയുടെ ഒരു ഭാഗമാണ്. ഇപ്പോ ക്രിസ്ത്യൻ ചിന്തകന്മാര് ബൈബിളിൽ പിടിച്ചുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? വ്യാഖ്യാനം. അവർക്ക് ചില വിശ്വാസങ്ങളുണ്ട് അടിസ്ഥാനപരമായി. ആ വിശ്വാസങ്ങളിൽ നിന്നുകൊണ്ട് അതിനപ്പുറം അവർക്ക് പോകാൻ പറ്റും. ഖുറാൻ, ഒരുപാട് മുസ്ലിം സ്കോളേഴ്സ് ഉണ്ട്, അവരെന്ത് ചെയ്യുന്നു? ഖുറാനെ വ്യാഖ്യാനിക്കും. അവർക്കും എന്താണ്? അടിസ്ഥാനപരമായ ചില വിശ്വാസങ്ങൾ ഉണ്ട്. എന്നിട്ട് അതിനെ വ്യാഖ്യാനിച്ച് അത് അവര് സിദ്ധാന്തങ്ങളും തിയറികളുണ്ടാക്കുന്നു. ഇവിടെയും അത് തന്നെയാണ്. ഇപ്പൊ ഈ പറയുന്ന അദ്വൈതം എന്ന് പറയുന്നത് വേദം എന്ന് പറയുന്ന ഒരു വെളിപാട് ഗ്രന്ഥം, അങ്ങനെ വിശ്വസിക്കുന്നു. വേദത്തെ കുറിച്ച് പറയുന്ന എന്താണ്? അത് ഋഷിമാർക്ക് വെളിപ്പെട്ടെന്നാണ്. അപ്പൊ വെളിപ്പെട്ടെന്ന് പറയുന്നതാണ് വെളിപാട്. ദൈവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അത് ഋഷിമാർക്ക് വെളിപ്പെടുത്തി കൊടുത്തെന്നാണ്. അപ്പൊ അതും വെളിപാടാണ്. ഈ വെളിപാട് ഗ്രന്ഥങ്ങളെ വ്യാഖ്യാനിക്കുന്നു. വ്യാഖ്യാനിച്ചിട്ട് എന്ത് ചെയ്യുന്നു? തിയറികൾ ഉണ്ടാക്കുന്നു. അപ്പൊ അത് തിയോളജിയാണ്. എന്നാൽ അതിന് പിന്നെ ഫിലോസഫി എന്ന് എന്തുകൊണ്ട് പറയുന്നു? ഇത് ജീവൻ എന്താണ്, ജഗത്ത് എന്താണ്, ഈശ്വരൻ എന്താണ്, ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, തന്റെ അടിസ്ഥാനം എന്താണ്, ഇങ്ങനെയുള്ള ഗഹനങ്ങളായ വിഷയങ്ങളിലൂടെ ചർച്ച ചെയ്യുമ്പോഴാണ് അതിനെ ഫിലോസഫി എന്ന് പറയുന്നത്. ഫിലോസഫിയുടെ ആവും. നമ്മൾ പറയുന്നതിനൊക്കെ ദർശനം എന്ന് പറയും. ഇത് തിയോളജിയും ഫിലോസഫിയും എല്ലാം ചേർന്നതാണ്. ഫിലോസഫിയുണ്ട് അതിനകത്ത്. ഇങ്ങനെയുള്ള ഗൗരവമായ വിഷയങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ എന്തായി മാറും? അത് ഫിലോസഫിയുടെ ആവും. രണ്ടും കൂടെ ചേർന്നതാണ്. അപ്പൊ ആ ഫിലോസഫിയെ നമ്മൾ പറയും ദർശനം അല്ലെങ്കിൽ തത്വചിന്ത എന്ന് പറയും. അനലിറ്റിക്കൽ ഫിലോസഫി എന്ന് പറയുന്നത് വേറെയാണ്. അവിടെ എന്താണ്, കർശനമായ ലോജിക് ഉപയോഗിക്കുക, അത് പാശ്ചാത്യത്തെ കൂടുതൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരെയാണ് അനലിറ്റിക്കൽ ഫിലോസഫി എന്ന് പറയുന്നത്. കർശനമായ ലോജിക് അവർ ഇതുപോലെ എന്താണ് എല്ലാത്തിനും കൃത്യമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾക്ക് പ്രപഞ്ചത്തെ അവര് വ്യാഖ്യാനിക്കുകയാണ്. പക്ഷെ അവർ കൂടുതൽ ലോജിക്കും മാത്സും ഉപയോഗിക്കും, മാത്തമെറ്റിക്സ് അവർ ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിച്ച് അവര് ചിന്തിക്കുന്നതാണ് അനലിറ്റിക്കൽ ഫിലോസഫി. അതിന്റെ ആളാണ് റസ്സലും മറ്റും, എട്ടാണ്ട് റസൽ അവരെ പോലെ അവരൊക്കെയാണ് അനലിറ്റിക്കൽ ഫിലോസഫിയുടെ ആൾ. കോണ്ടിനെന്റൽ ഫിലോസഫിയുടെ ആളായി വരുന്നതാണ് കാന്റും മറ്റും, ഐഡിയലിസവും മറ്റും വരുന്ന ആളാണ് കാന്റിനെ പോലെയുള്ള ആൾ. നമ്മുടെ ശങ്കരാചാര്യർക്ക് അതി വരും, കാരണം ഇവർക്ക് എന്ത് ചെയ്യുന്നു, കാന്റ് എന്താണ് വ്യാഖ്യാനത്തെ ഒന്നും ആശ്രയിച്ചല്ലെങ്കിലും അവർ ഐഡിയലിസം പോലെയുള്ള ആശയങ്ങളെ കൊണ്ടുവരുന്നതുകൊണ്ടും ഈ പറയുന്ന കൃത്യമായ ലോജിക്, കാരണം ലോജിക്കിനെ ആശ്രയിക്കുമ്പോൾ ലാംഗ്വേജിനും വലിയൊരു പ്രാധാന്യമുണ്ട്. ലാംഗ്വേജിനെയും എന്താണ് അതിന്റെ സ്ട്രക്ചർ അതിനെയും വിശകലനം ചെയ്തിട്ട് അതിലൂടെ ഓരോന്നിന്റെ യാഥാർത്ഥ്യത്തെ കണ്ടുപിടിക്കാനൊക്കെ ശ്രമിക്കും. അതുകൊണ്ട് അതിനെയൊക്കെ അനലിറ്റിക്കൽ ഫിലോസഫി എന്ന് പറയും. ഭാഷയ്ക്ക് ഇവിടെ വലിയ പ്രാധാന്യമുണ്ട്. പ്രമേയസുകൾ ഉണ്ടാകും, കൺക്ലൂഷൻ ഉണ്ടാകും, ആ രീതി പോകുന്നു. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ റീസണിങ് ആണ്, മറ്റൊരു തരത്തിലുള്ള റീസണിങ്, നമ്മുടെ റീസണിങ്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ വരുന്ന എന്താണ് ഈ പറയുന്ന ചിന്തകളാണ്. അപ്പോ അതുകൊണ്ട് ഇതിനെ നമ്മള് തത്വചിന്തയെന്ന് പറയാം. ഇതിനകത്ത് തത്വചിന്തയുണ്ട്, തിയോളജിയുണ്ട്, ദൈവശാസ്ത്രമുണ്ട്. പക്ഷെ ഇതിനൊരു പൂർണ്ണമായ തത്വചിന്തയായിട്ട് അംഗീകരിക്കത്തില്ല മറ്റൊരു അനലിറ്റിക്കൽ ഫിലോസഫിക്കാർ. ഇതിനെ ഫിലോസഫി എന്ന് അംഗീകരിക്കില്ല. അതുപോലെ ഇതിനകത്ത് തിയോളജിയുണ്ട്, വിശ്വാസങ്ങളും അത് പോലും മറ്റൊരു വിശ്വാസങ്ങളെയും സ്വീകരിക്കത്തില്ല. അവര് വെട്ടൊന്ന് കണ്ടം രണ്ട് എന്ന് പറയുന്ന പോലെ കൃത്യമായി കാര്യങ്ങളെ വിശകലനം ചെയ്യണമെന്നുള്ള പക്ഷക്കാർ. അവര് ഡിഡക്റ്റീവ് മെത്തേഡ്, ഇൻഡക്റ്റീവ് മെത്തേഡ് ഇങ്ങനെയുള്ള മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് ചിന്തിക്കുന്നവര്. എന്നാൽ പാശ്ചാത്യ ലോകത്തിൽ തന്നെ ഈ അനലിറ്റിക്കൽ ഫിലോസഫിയിൽ, ഈ പറയുന്ന കോണ്ടിനെന്റൽ ഫിലോസഫിയിൽ ഒരുപാട് പേരുണ്ട്. സാത്രെ, നീച്ചെ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ, ഈ പറയുന്ന കാന്റ്. അപ്പൊ അവര് ഉപാധപ്പെടുന്ന ചിന്തയാണ് ഇതൊക്കെ. അപ്പൊ ഇവിടെ എന്താണ് ഇന്ത്യൻ ഫിലോസഫിയിലെ സ്കൂൾസാണ്, ഇന്ത്യൻ ഫിലോസഫിയില് അനലിറ്റിക്കൽ ഫിലോസഫി എന്ന് പറയാൻ പറ്റില്ല. കാരണം അവരുടെ ലോജിക്ക് നമ്മൾ ഉപയോഗിക്കുന്നേ ഇല്ല, മാത്സ് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് അനലിറ്റിക്കൽ ഫിലോസഫിയെ കുറിച്ച് പറയുന്നത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാർ ആണ് അത് കൊണ്ടുവന്നതെന്നാണ് ഭാഷയോടെ പറയുന്നത്. റസലിനെ പോലുള്ള കോണ്ടിനെന്റൽ ഫിലോസഫി എന്ന് പറയുമ്പോൾ ഇതെല്ലാം വരും, നമ്മുടെ പാശ്ചാത്യരായി വരുന്ന വരും. മറ്റത് അവിടെ പാശ്ചാത്യരിൽ ഈ എന്താണ് അനലിറ്റിക്കൽ ഫിലോസഫിയുടെ ആൾക്കാർ ജർമ്മൻ, ഫ്രഞ്ച് അവരൊക്കെയാണ്. ജർമ്മൻ ഭാഷ സംസാരിക്കുന്നവർ, ഫ്രഞ്ച് സംസാരിക്കുന്നവരൊക്കെയാണ്. അത് ഇതെടുത്തിട്ട് അനലിറ്റിക്കൽ ഫിലോസഫി വേഴ്സസ് കോണ്ടിനെന്റൽ ഫിലോസഫി എന്ന് ഗൂഗിളിൽ നോക്കിയാൽ അതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ആരൊക്കെയാണ് എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത എല്ലാം. അപ്പോ ഇങ്ങനെ ചിന്തിക്കുമ്പോ പിന്നെ ഇതുണ്ടല്ലോ ഹെഗലൊക്കെ ഈ കോണ്ടിനെന്റൽ ഫിലോസഫിയിലാണ് അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ. അപ്പോ ഇവിടെ ഇങ്ങനെ ചിന്തിക്കുമ്പോ ഇതെല്ലാം അതാണ് ഞാൻ പറഞ്ഞു വന്നപ്പോൾ അങ്ങോട്ട് പോയത്. എന്താണ് ഇതെല്ലാം വ്യാഖ്യാനങ്ങളെ പിന്തുടർന്ന് വരുന്ന ഈ ചിന്തകളെല്ലാം തന്നെ. അപ്പൊ അത് ചോദിച്ചപ്പോഴാണ് ഞാൻ അങ്ങോട്ട് പോയി. എന്തായാലും ചോദിച്ചത് എന്തോ ചോദിച്ചത് എങ്ങോട്ടൊക്കെ പോയത്? ആ ദൈവദശകത്തിന്റെ കാര്യം. ദൈവദശകത്തിൽ ഒന്ന് പറഞ്ഞിരിക്കുന്നു, ഇവിടെ വേറൊന്ന് പറഞ്ഞിരിക്കുന്നു. ആ ദൈവദശകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു വ്യാഖ്യാനം. ഇങ്ങനെ വ്യാഖ്യാനത്തിലൂടെ തിയറികൾ ഉണ്ടാക്കുന്നതിനാണ് ഈ പറയുന്നത്. കോണ്ടിനെന്റൽ ഫിലോസഫി എന്ന് പറയുന്നതാണ്. ഇവിടെ അത് വേറെ തരത്തിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് പലതരത്തിലും വ്യാഖ്യാനം വരാം. അതുകൊണ്ട് അതിനെ നമ്മൾ ഇവിടെ അദ്വൈതത്തിൽ പറയുന്നത് പ്രക്രിയ, ചിന്താരീതികൾ. പ്രക്രിയ എന്ന് വെച്ചാൽ ചിന്താരീതി, പല ചിന്താരീതികളെന്ന് പറയും. അങ്ങനെ വരാം. അല്ലെങ്കിൽ പറയും വ്യാഖ്യാന ഭേദം എന്ന് പറയും സംസ്കൃതത്തിൽ. ഇതൊക്കെ വ്യാഖ്യാന ഭേദമാണ്. അപ്പോ അതങ്ങനെയും വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാം, ഇങ്ങനെയും വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാം. എന്റെ അടിസ്ഥാനം കിടക്കുന്ന വ്യാഖ്യാനത്തിലാണ്. അത് വ്യാഖ്യാനിച്ചവര് പലരും പറയുന്നതാണ് ഗുരുദേവൻ ഭാഷയൊന്നും എഴുതിയില്ല. അതിന്റെ ആവശ്യമുണ്ടല്ലോ. ഗുരുദേവന്റെ ഭാഷയൊന്നും ബാക്കിയുള്ളവർ എഴുതിയിട്ടിരിക്കല്ലേ? മറ്റുള്ളവർ അതൊക്കെ എഴുതിയിട്ടല്ലോ. ഇതിലും വരും വാദം. പലരും പറയുന്നതാണ് ഗുരുദേവൻ ബാധിച്ചിട്ടില്ല. അതിന്റെ ആവശ്യമുണ്ടല്ലോ. എന്തുകൊണ്ട്? മറ്റുള്ളവർ വാദിച്ച് തെളിച്ചു വെച്ചിരിക്കുകയാണ്. അവരൊക്കെ വാദിച്ച് തെളിയിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വാദിച്ച് തെളിയിച്ചെടുത്ത കാര്യം ഗുരു പറയുമ്പോൾ പിന്നെ ഗുരുവിന് വാദിക്കേണ്ട ആവശ്യമുണ്ട്. ശങ്കരാചാര്യരോ രാമാനുജനോ മാധ്വനോ ഒക്കെ വാദിച്ചിട്ടുണ്ട്. അവരെന്തുകൊണ്ട്? അവർക്ക് അവരുടെ പറയുന്ന ആശയങ്ങൾ തെളിച്ചെടുക്കണമെങ്കിൽ പിന്നെ എന്ത് വേണം? വാദിച്ചാലേ പറ്റും. അപ്പോ വാദത്തിലൂടെ അവരെന്ത് ചെയ്യുന്നു? അത് ഈ ഫിലോസഫിയുടെ പ്രത്യേകതയാണ്. അതാണ് ഈ ഫിലോസഫി. വാദത്തിലൂടെ അവരുടെ ആശയങ്ങൾ അവർ തെളിയിച്ചെടുത്തു. അപ്പൊ തെളിയിച്ചെടുത്ത കഴിഞ്ഞാണ് പ്രക്രിയ എന്ന് പറയും. ആ പ്രക്രിയയെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ് ഗുരു ചെയ്യുന്നത്. അപ്പോൾ വാദത്തിന്റെ ഒരു പ്രസക്തിയില്ല. അപ്പൊ ഗുരു വാദിക്കാതിരുന്ന ഒരു മേന്മയോ അല്ലെങ്കിൽ അവർ വാദിച്ച ഒരു പോരായ്മയോ ഉണ്ടാവും. വാദം എന്ന് പറയുന്നതിന് ആവശ്യമാണ് ഒരു കാര്യത്തെ. എന്നുവെച്ചാൽ വാദം എന്ന് വെച്ചാൽ ഡിസ്കഷൻ എന്നേ അർത്ഥമാണ്. ആ ഡിസ്കഷനിലൂടെ എത്തിച്ചേരുന്ന കൺക്ലൂഷനാണ് ഗുരു പറഞ്ഞത്. അത് നേരത്തെ പറഞ്ഞത് തന്നെ. ഈ സാമാന്യ ജനങ്ങൾക്ക് ഇതിനെ കുറിച്ചൊന്നും വലിയ ബോധമില്ലാത്ത അങ്ങനെ പറയും. ഈ ഫിലോസഫിയെ സംബന്ധിച്ച് അതാണ് അതിന്റെ രീതി. പിന്നെ സാധാരണമുള്ള ആൾക്കാർ എന്താണ്, വൈകുന്നേരത്തെ ചാനൽ ചർച്ചയിലും കിടക്കുന്ന വാദങ്ങളുണ്ടല്ലോ, അതനാവശ്യമാണ്. അതാണ് ഗുരു പറഞ്ഞ് വാദിക്കാനും ജയിക്കാനും അല്ലാന്ന് പറയുന്നത്. അത് വെറുതെ ജയിക്കാൻ വേണ്ടി വാദിക്കുന്ന അതല്ല. ഈ നമ്മുടെ ദർശനങ്ങളുടെ വാദം എന്ന് പറയുന്നത് അതിനെ തെളിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ആ ഡിസ്കഷനാണത്. അത് ആവശ്യമുള്ളതാണ്. അങ്ങനെ വാദിച്ച് ഓരോരോ പ്രക്രിയ രൂപപ്പെടുത്തിയെടുത്തപ്പോൾ ആ രൂപപ്പെടുത്തിയ ആശയങ്ങളെ ഗുരു തന്റേതായ ശൈലിയിൽ അവതരിപ്പിച്ചു. അതിന്റെ സാരത്തെ അവതരിപ്പിച്ചു. അപ്പൊ അവിടെ പിന്നെ വാദിക്കുക എന്ന് പറയുന്ന ഒരു പ്രശ്നമേ ഉണ്ട്. കാരണം ഭാഷ എഴുതുകയാണെങ്കിൽ വാദിക്കേണ്ടി വരും. അതിന്റെ ഒന്നും ആവശ്യം ഗുരുവിന് വന്നില്ല. ഇതൊക്കെ ഈ ഒരു ഫിലോസഫി എന്ന് പറയുന്നതിന്റെ ഒരു ഭാഗത്ത് വരുന്നത്. അവിടെ ഈ വ്യാഖ്യാനം വ്യാഖ്യാനിക്കുന്ന പ്രപഞ്ചത്തെ വ്യാഖ്യാനിക്കുന്നതാണ്. എന്ത്? നീ അല്ലോ സൃഷ്ടി, ഈശ്വരനാണ് സൃഷ്ടി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ വ്യാഖ്യാനമാണ്. ഇവിടെ പറയുന്നത് എന്താണ്? സങ്കല്പമാണ് മനസ്സാണ് പ്രപഞ്ചം എന്ന് പറയുന്നു. ഈ പ്രപഞ്ചത്തിന്റെ വ്യാഖ്യാനം തന്നെയാണ് അത്. നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം, ഇത് വ്യാഖ്യാനമാണ്, പ്രപഞ്ചത്തെ വ്യാഖ്യാനിക്കുകയാണ്. ആ പ്രപഞ്ചത്തെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നതിന് തന്നെയാണ്, അത് തന്നെയാണ് ഇവരെല്ലാവരും ചെല്ലുന്നത്. ഹെഗല് ചെയ്തായാലും ശരി, കാന്റ് ചെയ്തായാലും ശരി, എല്ലാവരും ചെയ്യുന്ന ആ കാര്യം തന്നെയാണ്. അവര് അവരുടേതായ കാഴ്ചപ്പാടിൽ വ്യാഖ്യാനിക്കും. ഗുരു ഇവിടുത്തെ ഭാരതീയമായ ഒരു പാരമ്പര്യം അനുസരിച്ച് ഗുരു വ്യാഖ്യാനിക്കും. അതില് ഗുരു സ്വന്തമായ അഭിപ്രായങ്ങളും പറയും, അങ്ങനെ പറഞ്ഞിട്ട് വന്നില്ലല്ലോ. വ്യാഖ്യാനം മാത്രമാണെന്ന് പറയാൻ പറ്റില്ല, സ്വന്തമായ അഭിപ്രായങ്ങളും ഗുരു അതിൽ തന്നെ പറയും. പക്ഷെ ഒരു വ്യാഖ്യാനത്തെ ഫോളോ ചെയ്യുന്നുണ്ട്. അതിൽ ചിലപ്പോൾ ശങ്കരാചാര്യന്റെ വരും, ചിലപ്പോൾ രാമാനുജന്റെ വരും, എല്ലാം വരാം. എന്നാലും അതൊക്കെ എന്താണ്, തെളിയിച്ച വഴികളാണ്. എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ എന്ത് വേണം, ഇവരുടെ ഈ ദർശനങ്ങളൊക്കെ നമ്മൾ കുറച്ച് അടിസ്ഥാനപരമായി കുറച്ച് മനസ്സിലാക്കിയാലും ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഉപരിപ്ലവമായി മനസ്സിലാക്കാൻ പോയി ഇതൊന്നും പിടിയിട്ടില്ല.